അസ്മയ മേധ സൃജോ സ്രജോ വിനി യശസ്വി യശസ്വാൻ മായാവി മേധാവി സ്രഗ്വി. അസന്തമായ ശബ്ദങ്ങൾ, ഇതിനൊന്നും വൃത്തിയില്ല, വൃത്തി സിമ്പിളായതുകൊണ്ടാണ്. അസന്തമായ ശബ്ദങ്ങൾ, മായാശബ്ദം, മേധാശബ്ദം, സ്രജ്, ഇതിൽ നിന്നെല്ലാം വിനിപ്രത്യം വരുന്നു. വിനിയിൽ വിൻ ശേഷിക്കും. യശസ് വിൻ വരുന്നു, യശസ് വിൻ സു വരുന്നു, മുദാദീർഘം വരുന്നു. ഏതാണ് സൂത്രം? സവച്ച സുലോപം നലോപം യശസ്വി. ഇവിടെ യശസ് എന്ന് പറയുന്ന സകാരം പദത്തിൽ വകാരമാണിരിക്കുന്നത്. പദസഞ്ജ കൊണ്ട് ഒരുത്വം വരേണ്ടതാണ്, വരുന്നില്ല. എന്തുകൊണ്ട്? തസവും മത്തുർത്തെ താന്തസാന്തങ്ങൾക്ക് ബസഞ്ജയുണ്ട്. യശസ്വി എന്ന് പറയുന്നു. ഇനി ഇത് വികല്പമാണ്. ഇത് വരാത്ത പക്ഷത്ത് എന്ന് വരുന്നു അന്യദരസ്യം മത് പോന്നിട്ട് യശസ് വാൻ. അവിടെ ഒരു സൂത്രം കൂടെ വന്നു. ഏതാണ്? ആണോ ജയന്തം ഉണ്ടോ? അവിടെ ഉണ്ടോ? സകാരം ചെയ്യപ്പെടുവോ? മാധുബദ്ധായാസ്യം മതോർവോ മവർണ അവർണബദ്ധ അവർണബദ്ധയുണ്ട് ഇവിടെ. അതുകൊണ്ട് എന്ത് ചെയ്തു? കരത്തിൽ മകാരം വന്നു. യശസ്വാൻ. ഇതിന് വല്ല അപവാദങ്ങളും ഉണ്ടോ? ഏന യശസ്വാൻ എന്നുള്ള രൂപം സിദ്ധിക്കുന്നതിനിടയിൽ ചില വികല്പങ്ങളോ അപവാദങ്ങളോ ഉണ്ടോ? അതാണ് യശോവാൻ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. യശോവന്തം ജനം ഗുരു ഇല്ല. അത് ഒരു കാരണം, ഇവിടെ തസവും മത്തോർത്തയില്ല. ഇപ്പൊ എന്തുവരുന്നു? ബസഞ്ഞ വരുന്നു. ബസഞ്ഞ വരുമ്പോ ഒരുത്ത വിസർഗം വരത്തില്ല. വരില്ല യശോവാനെന്ന് വരാൻ വഴിയൊന്നുമില്ല. അവർക്ക് ഈ സൂത്രം അറിയാത്തോണ്ടുള്ള അതങ്ങനെ പ്രയോഗിക്കുന്നവരും ഉണ്ടാവില്ല. ചിലപ്പോ അറിയാതെ ചിലപ്പോ ഉണ്ടായിരിക്കാം, പക്ഷെ ശരിയല്ല. യശസ്വാൻ ആണ് ശരി. ഈ ദുർഗാ സപ്തശതിയുടെ ഒരു പാഠത്തില് വിദ്യാവന്തം, യശോവന്തം, ലക്ഷ്മിവന്തം ച മാം ഗുരു എന്ന് കണ്ടിട്ടുണ്ട്. എവിടെയായാല് ഈ ദുർഗാ സപ്തശതിയില് കീലകം എന്നൊരു ഇതുണ്ട്. അതില് വിദ്യാവന്തം, യശോവന്തം, ലക്ഷ്മിവന്തം ച മാം ഗുരു എന്നുണ്ട്. ആ യശോവന്തം അത് പുരാണങ്ങളിലൊക്കെ അങ്ങനെ കാര്യമില്ല. പുരാണങ്ങളിലൊന്നും ഇനിയും ഒന്നും പാലിക്കുന്നില്ലല്ലോ. അവിടെ ചൊല്ലാൻ എളുപ്പം. യശസ്വന്തം എന്നുള്ളതിന് സംയോഗം വരും. യശസ്വന്തം സംയോഗം വരുമ്പോൾ എപ്പോഴും ഉച്ചരിക്കാനൊരൽപ്പം പ്രയാസം വരും. എന്താ വരുന്നത്? സംയോഗം വരുമ്പോ ഗുരുവാകും. പൂർവത്തില് ഹ്രസ്വം ഗുരുവായി ഉച്ചരിക്കുന്നു. ഗുരുവാകുമ്പോ ഒന്ന് കടക്കും. മറ്റേതാകുമ്പോ അടുത്ത് സംയോഗമല്ല, യശോവന്തം കുറച്ചുകൂടെ ഇതായിട്ട് ഗുരുവും സംയോഗവും വരുന്നു. യശോവന്തം എന്ന് പറയുന്നിടത്തും ഗുരുവാണ്, പരത്തിൽ സംയോഗം ഉച്ചാരണത്തിലൊരു സൗകര്യം അതുകൊണ്ട്. പക്ഷെ ഉച്ചാരണ സൗകര്യം കൊണ്ട് വ്യാകരണ നിയമം തെറ്റിക്കാൻ പാടില്ല എന്നാണ് നിയമം. സമീപയുടെ ഇതിലൊരു ഉച്ചാരണത്തിനെ കുറിച്ച് ഈ ഭൈമിയിലൊരു പാദടിപ്പണി കൊടുത്തിട്ടുണ്ട്. ദ്വിത്വം ഒരു സ്ഥലത്തും ഉച്ചരിച്ച് കേൾക്കുന്നില്ല, ഒരേ വർണ്ണമുള്ള ദ്വിത്വം അല്ല. അത് അടുത്ത് ഇവിടെ അല്ല, അടുത്ത അതുണ്ട്. അത് ഭാഷ്യത്തിലുള്ളതാണ്. നഹി വ്യഞ്ജനപരസ്യ ഏകസ്യ അനേകസ്യവ ഉച്ചാരണം പ്രതി വിശേഷവും അസ്ഥി. ഭാഷ്യവാക്യം അസ്ഥി ഉച്ചാരണത്തിൽ ശ്രവണത്തിൽ രണ്ടല്ല ഭാഷ്യവാക്യം അതടുത്ത സൂത്രത്തിലാണ് യശസ്വി യശസ്വാൻ തേജസ്വി തേജസ്വാൻ മനസ്വി മനസ്വാൻ എല്ലായിടത്തും ഇതുപോലെ തന്നെ വരുന്നു. അവിടെ തസു മത്വർത്തെ പ്രവർത്തിക്കുന്നു എന്നുള്ള വിശേഷം കൊണ്ട് ഒരുത്വം വരുന്നില്ല. മായാവി മായാശബ്ദത്തിൽ നിന്ന് തോന്നുന്നു വിൻ വന്നു പഴയതുപോലെ തന്നെ മായ വി ഉദാഹരണം സുലോപിച്ചു നഗാരം ലഭിച്ചു മായാവി. അവിടെ മധുപ്പ് വികല്പായിട്ടുണ്ടോ? ഗ്രഹ്യാദ്ഭ്യസ്ഥ എന്ന് പറയുന്ന ഗണത്തിൽ മായാശബ്ദത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട്. എന്തുവരും? എനിട്ടൻ വന്നിട്ട് മായ ഇൻ മായി യസ്യേജ ആകാരം ലഭിച്ചു മായി മായിക്കഹ. പിന്നെ അന്യദരസ്യം വരുന്നുണ്ട്. എന്ത് വരുന്നു? മായാവാൻ മായാവതി എന്നെല്ലാം വരാം. മതിപ്പിന് വകാരം വരുന്നു. അപ്പോ അത് വ്രീഹ്യാദി ഗണത്തിൽ മായയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കർമ്മി എന്നെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് മായി എന്നുള്ളൂ. മായി മായിനോ മായിന സാധാരണ പ്രയോഗിക്കുന്ന മായാവി എന്നും പ്രയോഗിക്കും. മേധാവി ഇവിടെ സൂത്രത്തിലുണ്ട്. മേധ വിൻ വന്നിട്ട് മേധാവി അല്ലെങ്കിൽ മേധാവാൻ അങ്ങനെ വരുന്നു. രണ്ടും വരാം. സ്രജ് സ്രജ്ജിൽ നിന്ന് മിൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ തസു മത്വർത്തെ വരുന്നില്ല. എന്തുകൊണ്ട്? താന്ത ശാന്തമല്ല. പിന്നെ അവിടെ എന്തുവരും? പദസഞ്ജ വരുന്നു. സ്രജ് കുത്തും വന്നു. ജസ്തും വന്നു. സ്രഗ് ബി സ്രഗ് ബി എന്ന് വരുന്നു. സ്രഗ്വാൻ മതിപ്പും വരാം. വാചവഗ്മിനി വാഗ്മി ഇവിടെ വാച്ച് വാച്ച് ശബ്ദത്തിൽ നിന്ന് ഗിമിനി പ്രത്യം ഗ്ന് ശേഷിക്കും. അവിടെ ഒരു പണി ചെയ്തിരിക്കുന്നത് ഗ്മ് സംയോഗം വച്ച് അതിൻ്റെ പരത്തിൽ ഇൻ വച്ച്. അപ്പോൾ വാച്ച് ഗ്മിൻ ചകാരത്തിന് കുത്തവും ജസ്തും വന്നിട്ട് വാഗ്മിൻ രണ്ട് ഇതാവുന്നു. വാഗ് മിൻ ഉപതാതിരുവെന്ന് വാഗ്മി. ഇവിടെയാണ് ഭാഷ്യകാരം പറഞ്ഞത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൂടാ. അത് പറയാൻ കാരണം ഇതാണ്, വാചോ ഗ് മിനി അങ്ങനെ എന്തുകൊണ്ട് പിരിച്ചുകൂടാ എന്നാണ്. വാചോ ഗ് മിനി വാച്ചിന് ചകാരത്തിന് ഗ് വരുന്നു, മിനി പരവരിക്കും, മിനിയും പിരിക്കും. വാച്ചിന് ഗ് വരുന്നു, മിനി. അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് പ്രത്യേക ഭാഷയായ നിത്യം പ്രകാരം ഗകാരത്തിന് മകാരം വരെയില്ല. പഠിച്ചിട്ടുണ്ടോ പ്രത്യേക ഭാഷയായ നിത്യ സൂത്രത്തിൽ? അത് തന്മാത്ര പേരോ അനുനാസികയെ നാസിയോ ആ പ്രത്യേക ഭാഷ നിത്യം പ്രകാരം ഗരിന് ഗ അനുനാസ്യം വരവേരിക്കുന്നു. പൂർവ്വത്തിൽ എന്തുവരും? നിത്യമായ അനുനാസ്യം വരും പദാന്തത്തിലൂടെ. പദാന്തമാണ്. അപ്പോ അത് ഒഴിവാക്കാം. എന്ത് ചെയ്താൽ? ചകാരത്തിന് ഗകാരം വിധിച്ചതുകൊണ്ട് എന്തുവരുന്നു? ആ ഗകാരത്തിന് പിന്നെ നിത്യമായി അനുനാസ്യം വരുന്നില്ല എന്ന് ഒരു വ്യാഖ്യാനം വന്നപ്പോഴാണ് ഭാഷകാരം പറഞ്ഞത്. അതിന്റെ ഒന്നും കാര്യമില്ല. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ സൂത്രം അനുസരിച്ചല്ലേ വാങ്മയം വരുന്നത്? വാങ്മയം വരുന്നത് അങ്ങനെയല്ലേ? വാഗ്മയം അതും പ്രത്യയമല്ല, ചിന്മാത്രം സന്മയം. അവിടെ ഉദാഹരണം വന്നില്ലേ? അല്ല, ഈ വാഗ്മയവും പ്രത്യയമായിട്ട് കൂട്ടും. മയട്ട് മയട്ടാണ്. അപ്പൊ വാഗ്മയം എന്ന് പറയാനേ പാടില്ല. വാഗ്മയം അല്ല, വാങ്മയം നിത്യമായിട്ടും പറയണം. നിത്യം മയട്ട് വന്നുണ്ട്. പ്രത്യേക ഭാഷായ നിത്യം വാങ്മയം. അപ്പൊ ഇവിടെ രണ്ട് മായായി മാറും അല്ലേ? രണ്ടു മായായി മാറും. വകാരത്തിന് വാമ്മയം എന്ന് പറയും. വാമ്മയം വാമ്മി ആ ചകാരത്ത് ഗകാരം അല്ല, അനുനാസ്യം വന്നാൽ, വരാതിരുന്നാൽ. അനുനാസ്യം വരണമെങ്കിൽ പ്രത്യേക ഭാഷ നിത്യം പ്രകാരം അനുനാസ്യം വന്നു കഴിഞ്ഞാൽ വാമ്മി പദാന്തത്തില് ഗിമിപ്രത്യം വരുമ്പോ, ഗിമിപ്രത്യം വരുമ്പോ ഏരോ അനുനാസിക പിന്നെങ്ങനെ മകാരം വരും? എരിന് അനുനാസ്യം പരത്തി വരുമ്പോ വരും. അപ്പൊ എന്തുവരും? ഗിമ് പരത്തിൽ പ്രത്യം വരുമ്പോ അതല്ലേ പറയുന്നു. വാചഹ ച മീ വാഗ്മി ഗമിയല്ല വിരിക്കുന്നത്. വാചന് ഗമിയല്ല, വാചഹ ഗ അതിനോട് ചേർന്നു. വാചഹ ഗ മിനി എന്നു. വാച്ചിന്റെ ചകാരത്തിന് എന്തു വന്നു? ഗ വന്നുകൊണ്ട് പ്രത്യേക ഭാഷ നിത്യം പ്രകാരം വരുന്നില്ല. വാഗ്മീന്ന് പ്രത്യേക ഭാഷയെ നിത്യം പ്രകാരം മകാരം വന്നു കഴിഞ്ഞാൽ എന്തുവരും? വാങ്മിയാവും. സൂത്രത്തിന്റെ അർത്ഥം മാറ്റി വാചഹ ഗമിനീൻ. അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നപ്പോഴാണ് ഭാഷകൻ പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് നഹി വ്യഞ്ജനപരസ്യ ഏകസ്യ അനേകസ്യ വാ ശ്രവണം പ്രതി വിശേഷോ അസ്തി എന്ന് പറഞ്ഞു. ഒരു വ്യഞ്ജനത്തിന്റെ പരത്തിൽ ഒരു വ്യഞ്ജനം ഇരുന്നാലും അനേക വ്യഞ്ജനം ഇരുന്നാലും, അല്ലെങ്കിൽ വ്യഞ്ജനം പരമായിരിക്കെ പൂർവത്തിൽ ഒരു വ്യഞ്ജനം ഇരുന്നാലും രണ്ടു വ്യഞ്ജനം ഇരുന്നാലും അത് ഉച്ചാരണത്തിൽ അത് തെളിയത്തില്ല. കാരണം ഇവിടെ ഇപ്പോൾ എന്താണ്? വാഗ്മി മകാരം എന്ന് പറയുന്ന വ്യഞ്ജനം പരമിരിക്കേ. പൂർവത്തിൽ ഒരു ഗകാരം ഇരുന്നാലും രണ്ട് ഗകാരം ഇരുന്നു കഴിഞ്ഞാലും എന്താണ്? ഉച്ചാരണത്തിലൊന്നും വ്യത്യാസം വരത്തില്ല. ഒരേ വ്യഞ്ജനം തന്നെ ആയിരിക്കണം അല്ലേ? തന്നെയായിരിക്കണം അല്ലേ? ഒരേ വ്യഞ്ജനം. അധ്യാപകനുള്ളിലെ ധാ എടുത്ത് മാറ്റി ധാ വെച്ചിന ശരിയാവില്ലോ അല്ലേ? അധ്യാപകനിലെ ഒരു ധാ എടുത്ത് മാറ്റി ധാ വെച്ചിന ശരിയാവില്ലോ? അത് അങ്ങനെ വരുന്നിടത്തെന്ന് വെച്ചാൽ അവിടെ വികല്പമായിട്ട് ലോപം വരാം. അത് വേറെ. ഇവിടെ ലോപം വരത്തില്ല. ലോപം വരേണ്ടത് ജരവചരി സവർണയാണ്. ഇതാണ് അവിടെ ലോപം വികല്പമായിട്ട് വരാം. അത് തന്നെ വികല്പമായിട്ട് വരാം. അതുകൊണ്ട് പിന്നെ അവിടെ പ്രശ്നം വരുന്നില്ല. കാരണം ഉച്ചാരണത്തിൽ ഒരിടത്ത് രണ്ട് ധകാരവും ധകാരവും ഉണ്ട്, ഒരിടത്ത് ഒന്നേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ലോപം വരാൻ സാധ്യതയില്ല. അപ്പോൾ രണ്ട് വ്യഞ്ജനത്തിൻ്റെ ഉച്ചാരണം വരാം എന്ന് പറയുമ്പോഴാണ് പറയുന്നത്. അതിലെന്താ കാര്യം? വാഗ്മി എങ്ങനെ രണ്ട് ധകാരം ഉച്ചരിക്കുന്നു? വാഗ്ഗമി എന്ന് ഉച്ചരിക്കാൻ പറ്റും? അസാധ്യമാണ്. അപ്പോൾ വാഗ്മീനെ ഉച്ചരിക്കാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല. വാചശബ്ദത്തിൽ നിന്ന് മിൻവിധിച്ചാൽ മതി. മിൻവിധിച്ച് പദസഞ്ജയുള്ളതുകൊണ്ട് കുത്തുവും ജസ്തുവും വന്നിട്ട് വാചശബ്ദത്തിന് ഗകാരം വന്നിട്ട് വാഗ് ഗമി എന്ന് വരും. അതിൻ്റെ ആവശ്യമുള്ളു. അല്ല, രണ്ടെണ്ണം ഉണ്ട്. എഴുതുമ്പോൾ രണ്ടേ എഴുതാവൂ, ഒന്ന് എഴുതാൻ പാടില്ല. നിയമം അനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ രണ്ടെഴുതുന്നു എന്നാണ്. പിന്നെ വർണ്ണം അവിടെ രണ്ടുണ്ട് അല്ലേ? എന്നുവെച്ചാൽ വ്യാകരണ നിയമം അനുസരിച്ച് എന്ത് വരുന്നു? ഗന്റെ പരത്തിലൊരു ഗ ഉണ്ട്, പക്ഷേ അത് ഉച്ചരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രക്രിയ കാണിക്കാൻ വേണ്ടി രണ്ട് ഗ എഴുതാം. പിന്നെ ഉച്ചാരണത്തിലില്ലാത്ത എഴുതിയിട്ട് എന്താ പ്രയോജനം? പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മഹത്വത്തിനൊന്നും രണ്ട് തായിലും കുഴപ്പമില്ല. മഹത്വം എഴുതുമ്പോഴും ഒരുതായി എഴുതിയാൽ മതിയല്ലേ? മഹത്വം ഒരുതായി എഴുതിയാൽ മതി. മഹത്വം അവിടെ എന്താണ്? ഇതേ ഭാഷ അല്ല. മാ വ്യഞ്ജനം പരത്തിലിരിക്കുന്നു വകാരം. അപ്പോ ഏകസ്യ അനേകസ്യ വ ഉച്ചാരണേ വിശേഷം ഇല്ല. മഹത്വം എന്ന് ഉച്ചരിക്കാൻ പറ്റും. അപ്പൊ ഉച്ചരിക്കാൻ പറ്റുന്നെങ്കിൽ എഴുതിയിട്ടും കാര്യമില്ല. പിന്നെ വ്യാകരണ പ്രക്രിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വ്യവഹാരത്തിൽ അതില്ലെങ്കിലും വ്യാകരണ പ്രക്രിയ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് വേണം എന്നാണ്. ശുദ്ധരൂപത്തിൽ ഇല്ലെങ്കിലും പ്രശ്നമില്ല. കാരണം വാചോഗ്മിനി ഇതാണ് പ്രക്രിയയിൽ വാചശബ്ദത്തിൽ നിന്ന് ഗ്മിനി പ്രത്യമാണ് വിരിച്ചത്. അവിടെ പ്രക്രിയ വരുമ്പം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, പ്രക്രിയ മനസ്സിലാക്കണമെങ്കിൽ ഗമി വാഗ്മി എന്ന് തന്നെ വേണം. അപ്പം ചോദിക്കും എന്തുകൊണ്ട് അങ്ങനെ വന്നു? കാരണം അങ്ങനെ വാഗ് ഗമി എന്നുള്ള പ്രയോഗമുണ്ട് ഇങ്ങനെ. അപ്പോൾ രണ്ട് ഗകാരമുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ രണ്ട് പ്രയോഗ ഗകാരമുള്ള പ്രയോഗമുണ്ടെങ്കിൽ എന്താണ് ഉച്ചരിക്കും? വാഗ്ഗമി എന്ന് അവിടെ രണ്ട് ഗകാരം ഉച്ചാരണത്തിൽ അല്ലെങ്കിൽ പിന്നെ സൂത്രം എന്തിനാ? ഇങ്ങനൊരു സൂത്രം എന്തിനുണ്ടാക്കി? അപ്പോൾ വാഗ്ഗമി എന്നൊരു പ്രയോഗം ഉണ്ടായിരിക്കണം പണ്ട്. പക്ഷേ ക്രമേണ എന്ത് ചെയ്തു? അത് അങ്ങനെ ഉച്ചരിക്കാതെയായി. ഉച്ചരിക്കാതെയായപ്പോൾ അങ്ങനെ ഒരു സൂത്രം വിധിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു വ്യവഹാരത്തിൽ അങ്ങനെ രണ്ട് ഗകാരം ഉച്ചരിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരു സൂത്രം ഉണ്ടെങ്കിലും രണ്ട് വർണ്ണങ്ങൾ വന്നാലും വാഗ്മി എന്ന് മതി. അപ്പോ പ്രയോഗമനുസരിച്ച് വേണ്ടെന്ന് തന്നെ അവിടെ. പക്ഷെ സൂത്ര നിയമം അനുസരിച്ച് വേണം. അങ്ങനെ രണ്ടു പക്ഷം വരും. എന്തായാലും ചോദ്യം വരും, പാണിനി എന്തിനിങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കി? ഉച്ചാരണം അനുസരിച്ചാണല്ലോ ശബ്ദങ്ങൾ, ലിപി അനുസരിച്ചല്ലല്ലോ. അപ്പോൾ ഉച്ചാരണം അനുസരിച്ചാണെങ്കിൽ വ്യത്യാസം വരുന്നില്ല, പിന്നെ എന്തിന് ചോദ്യം വരും? അപ്പൊ പഴയകാലത്ത് അങ്ങനെ ഉച്ചരിച്ചിരുന്നു എന്നേ. പിന്നെ വിക്കുള്ളവരൊക്കെ അങ്ങനെ ഉച്ചരിക്കുന്നില്ല, വാഗ്മീൻ അങ്ങനെ ഏതോ വിക്കുള്ളവരൊക്കെ പണ്ട് ഉച്ചരിച്ചാണ്. അങ്ങനെ എന്തോ വന്നതാണ് എവിടെയോ, ഏതോ ഒരു പണ്ഡിതന് ചെറിയ വിക്കുണ്ടായിരുന്നു, അവരങ്ങനെ ഉച്ചരിച്ച് വാഗ്മീ എന്നങ്ങ് ഉച്ചരിച്ച് അത് കണ്ട് പാണിനിയൻ്റെ സൂത്രം ഉണ്ടാക്കി. പിന്നെ വിക്കില്ലാത്തവരടുത്ത് വന്ന് പോയതുകൊണ്ട് ആ ഒരു പ്രയോജനമില്ല. അപ്പോൾ ഭാഷകാരൻ പറഞ്ഞ എന്റെ കാര്യമൊന്നുമില്ല, ചുരുക്കത്തിൽ വാചോ മിനി എന്ന് മതി എന്നേ. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം, ആ വാചോ മിനി എന്ന് വരുമ്പം ഇത് വരും പ്രത്യേക ഭാഷായം നിത്യം ഇത് വരും. അപ്പം പിന്നെ ഇതിങ്ങനെ തന്നെ ചേർക്കേണ്ടി വരും. അപ്പോൾ അവർ പറഞ്ഞ് ശരിയാവും വാചഹ ഗ് മിനി, അത് കൂടുതൽ ശരിയാവും. അതാകുമ്പോൾ ഈ പ്രശ്നമൊന്നുമില്ല. ഭാഷകാരെ ഇങ്ങനെ പറഞ്ഞെങ്കിലും വാചക മിനി എന്ന് വരുമ്പോൾ ആ പ്രശ്നമില്ല, വാഗ്മീന്ന് തന്നെ വരും. അപ്പം പിന്നെ രണ്ട് വികാരം എന്തിനാണ് ചോദ്യം വരും. എന്തായാലും അവിടെ സംഗതി കുറച്ച് കുഴപ്പമാണ്. പിന്നെ ആകെ വരെ ഒരു ആശ്രയമേ ഉള്ളൂ, വിക്കുള്ളവരങ്ങനെ ഉച്ചരിക്കുന്നു, ഇതെല്ലാം വേറെ ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത് വരുന്നു അർശാദിഭ്യോച്ച്, അർശോ അസ്യ വിദ്യതയെ അർശസഹ. ഇത് ധാരാളമായി പ്രയോഗത്തിൽ വരുന്ന ഒന്നാണ്. കാരണം നീലഹ അസ്യ അസ്തി ഇതി നീലഹ ഗുണവചനേഭ്യോ മതുപോ ലുഗുഷ്ട, നേരത്തെ പഠിച്ചില്ലേ? അതെ, തന്നെ ഗുണവാചകമായ ശബ്ദങ്ങളിൽ നിന്ന് മതപ്പോ എന്ന് അവിടെ എന്തുവരും ലുക്ക് വരും എന്ന് പറഞ്ഞപ്പോ നീലവാൻ കടഹ എന്നുള്ളതിന് എന്ത് പ്രയോഗിക്കും? നീലകടഹ. അതിന് പകരം നീല അസ്യ അസ്ഥീതി നീല അച്ച് വിധിച്ചാലും മതി അതിന് പകരം. അപ്പോ എസ് സി ജാകാരലോ വെച്ചിട്ട് എന്തോരും നീലഹ. അപ്പൊ നീല ശബ്ദം കൊണ്ട ചിലയിടത്ത് എഴുതിയിരിക്കും. എന്താണ് എന്തായിരിക്കും എഴുതിയിരിക്കുന്നത്? മതുപോലുക്ക്. ചില സ്ഥലത്ത് എന്തെഴുതിയിരിക്കും? അർശാദ്യച്ച്. ഇനി ചിലയിടത്ത് എന്തുവരും? മതുപടുത്ത ലക്ഷണം. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങളാണ്. മതുപടുത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ ലക്ഷണയിലൂടെ മതുപ്പിന്റെ അർത്ഥത്തെ സ്വീകരിച്ചു. മതുപടുത്ത ലക്ഷണം എന്ന് പറയുന്നിടത്തും ചെറു വാക്യം. എന്തുകൊണ്ട് ലക്ഷണയിലൂടെ സ്വീകരിച്ചു? കാരണം ഇവിടെ മതിപ്പ് വന്നിട്ട് ലുക്ക് വന്നു. അല്ലെങ്കിൽ പറയുന്നതാണ് ഇവിടെ അർശാദി അച്ച് വന്നു. ഇവിടെ ഗണസൂത്രമുണ്ട്, ഗുണ വചന അങ്ങനെയൊക്കെ ശബ്ദമുണ്ട്. അങ്കാദ് ഹീന കാണഹ അസ്യ അസ്ഥീതി കാണഹ കാണഹ പുരുഷ കാണവാൻ മതിപ്പൻ എടുക്കുമെന്ന് പറഞ്ഞാലും ശരിയാണ്, അർശാദ്യ അച്ചു വന്നെന്ന് പറഞ്ഞാലും ശരിയാണ്. ലക്ഷണയിലൂടെ മതുപർത്തത്തെ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കാണവാൻ പുരുഷ കാണഹ, ഖഞ്ചവാൻ പുരുഷ ഖഞ്ചഹ. മതുപർത്തത്തിൽ പിന്നെ എന്താ ഇവിടെയൊക്കെ വ്യത്യാസം? വ്യാകരണം ഒരു വ്യത്യാസം ഉള്ളതെന്നാണ്, ഇതൊക്കെ സ്വരത്തിൽ വരുന്ന വ്യത്യാസം. അച്ചു വന്നാൽ ചിത് സ്വരിതം, മതിപ്പ് വന്നാൽ അതില്ല, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ. അഗതികാഗതി എന്ന് പറയുന്നതാണ്. എന്നാ പിന്നെ അച്ചു പോരെ ലുക്ക് എന്തിനു വിരിക്കണം? അല്ലെങ്കിൽ ലുക്ക് പോരെ അച്ഛന്തിന്? വരുമ്പോൾ ഇതാണ് സ്വരത്തിൽ വരുന്ന വ്യത്യാസം. പിന്നെ ഗുണവചനേഭ്യോ മതുപോലും ഇഷ്ട എന്ന് പറയുന്ന ആ അഭിപ്രായം വാർത്തികാരൻ്റെയാണ്. ഇതാരുടെയാണ്? അർഷാദിഭ്യോ വെച്ച് അപ്പോ സൂത്രകാരൻ വാർത്തികൻ ദൃഷ്ട സൂത്രകാരസ്യ അപ്രവൃത്തേഹി. വാർത്തകം കണ്ടിട്ടില്ല സൂത്ര വഴി. അതിൽ ഗണസൂത്രങ്ങൾ വരും. അല്ല, ഇതിൽ ഇതിൽ അർഷാദിപ്പിക്കുക വെച്ച് ആ ഗണസൂത്രമായാലും വാർത്തയായാലും ഒക്കെ ഒരുപോലെ തന്നെ. അത് സൂത്രങ്ങളിൽ തന്നെ ഗണസൂത്രങ്ങളും വരും. ഗണങ്ങളിൽ വരുന്ന സൂത്രം ഗണസൂത്രം, ഗണങ്ങൾക്കിടയിൽ വരുന്ന സൂത്രം ഗണസൂത്രം. ഇപ്പൊ എന്താണ് സർവാധീനി സർവനാമ? സർവാധീനി സർവനാമ അല്ല ഇവിടെ വരുന്നു. എന്താണ് ലക്ഷ്മിയ അച്ച ലക്ഷ്മണ? അത് ഗണസൂത്രമാണ്. എന്തുകൊണ്ട്? ലോമാതി പാമാതി പിച്ചാദിഭ്യ ശനേല ച എന്ന് പറയുന്നതിൽ എന്താണ് പാമാതി എന്ന് പറയുന്ന ഗണത്തിൽ വന്ന ഒരു സൂത്രം, അത് ഗണസൂത്രം. വാർത്തകം പോലെ തന്നെ അങ്ങനെയും വരും. ഗണങ്ങൾ പറയുമ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു നിയമം കൂടെ പറഞ്ഞാൽ അത് ഗണസൂത്രമായി. ഗണങ്ങൾ പറഞ്ഞു പോകുമ്പോൾ പദങ്ങളെ തന്നെ പറയാറുള്ളൂ. എൻ്റെ ഇടയ്ക്ക് ഒരു വിശേഷ നിയമം കൂടെ പറഞ്ഞാൽ എന്തായി? ഗണസൂത്രമായി. ഗണങ്ങൾ പാണിനീയമാണെന്നും അല്ല എന്നൊക്കെ പറയുന്നു പല അഭിപ്രായം. അർശാദിഭ്യോ അച്ച് അർശസ്സാണ് അകാരം വന്നപ്പോ എന്തായി? അർശസ അകാരാന്തമായി. അർശസ അർശസ്സുള്ളവൻ അർശസ്സ. അല്ലെങ്കിൽ അർശസ് ശബ്ദത്തിന്റെ രൂപം എങ്ങനെ വരും? അങ്ങനെ വരും. പക്ഷെ ഇവിടെ എന്താകി? അതിനെ അർശസ്സുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ അകാരാന്തമാക്കിയിട്ട് അർശസഹ അർശസു അർശസ ബവാസീർ. എന്താ നിങ്ങളുടെ ഹിന്ദി പറയുന്നത്? ബവാസീർ എന്ന് അല്ലേ? ബവസീറ ബവാസീർ ബവസീർ അങ്ങനെ എന്താണ്? ആകൃതി ഗുണമയമാണ്. ഇതിന് ആകൃതി ഗുണമാക്കിക്കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് സ്ഥലത്ത് ഇതിന്റെ പ്രയോജനം ആർക്ക്? വൈദ്യശാസ്ത്രത്തിൽ അല്ല, ആകൃതി ഗുണമാക്കിയതിന്റെ പ്രയോജനം വ്യാഖ്യാതാക്കൾക്ക് തോന്നി അർത്ഥം എവിടെ എഴുതി വയ്ക്കാം. ഇവിടെ നീല എന്ന് പറഞ്ഞാൽ നീല എന്നല്ല അർത്ഥം, നീലമുള്ളതെന്നാണ്. അപ്പൊ നീലമുള്ളതെന്ന് പറയുന്നത് എന്തായി? ഘടമായി. നീല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെഴുതും? ഘട അർശാദ്യച്ച് എന്ന് പറഞ്ഞു കഴിയുമ്പം അർത്ഥത്തിന് ഒരുപാട് വ്യത്യാസം വരുത്താം. വ്യാഖ്യാതാക്കളാണ് ഇത് ഉപയോഗിക്കുന്നതല്ല. ഒരിടത്ത് നീല എന്ന് കണ്ടു. നീല എന്ന് പറഞ്ഞാൽ നീല നിറം എന്ന് സാറിന് അർത്ഥം പറയാം. പക്ഷെ പ്രയുടെ നീല എന്ന് പറഞ്ഞെങ്കിൽ നീല എന്നല്ല, നീലവാൻ എന്നാണ്. അതുകൊണ്ട് നീല എന്ന് പറഞ്ഞാൽ ഘടമാണ്. വേറെ പറയും ഘടമല്ല, നീലവാൻ എന്ന് പറഞ്ഞാൽ പടമാണ്. വേറെ പറയും അതുമല്ല, കുരങ്ങനാണ്. എന്ത് വേണോ എഴുതി വയ്ക്കാം. വേറൊരാളും അല്ല, ഗൗവാണ്. അർത്ഥം എന്ത് വേണോ എഴുതി വയ്ക്കാം. കാരണം നീലവാൻ എന്തോ ആകാമല്ലോ. അതാണ് സംസ്കൃതത്തിന്റെ ഒരു സൗകര്യം. എന്ത് വേണം വ്യാഖ്യാനിച്ചു വയ്ക്കാം. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഒരേ സംഗതിക്ക് കാക്കത്തുള്ളായിരം വ്യാഖ്യാനം വരുന്ന അങ്ങനെയാണ്. നീലവാൻ എന്തായിക്കൂടെ എന്തു ആകാം. അപ്പോൾ വേറൊരു നീലവാനല്ല, നീലവതി എന്നുള്ളതാണ്. അത് മാലിനി നദിയാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ പോയി? എവിടെ വേണം പോകും. അല്ല, നീലവത്തം എന്ന് പറയുന്നത് എന്താണ്? നീലോത്പലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ ആയി. ഇങ്ങനെ വ്യാഖ്യാതാക്കൾക്ക് എന്തഭ്യാസം കാണിക്കാനുള്ള ഒരു സംഗതിയാണ് ഈ അർശയാദിഭ്യോ അച്. ഇങ്ങനെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് ഓരോരോ സിദ്ധാന്തങ്ങളുണ്ടാക്കും. അപ്പൊ ഈ സിദ്ധാന്തം എവിടെയിരിക്കുന്നു? അവനവന്റെ തലയ്ക്കകത്തിരിക്കുകയാണ്. അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വ്യാഖ്യാനം. ആയുർവേദത്തിൽ ഇപ്പോ ഈ ഗ്രഹണി എന്നൊരു വാക്ക് പറഞ്ഞാൽ അവയവമായിട്ടും അവരെടുക്കും, ഒരു രോഗമായിട്ടും എടുക്കും, ഒറ്റ പദത്തിനെ തന്നെ. അതിലും ഇതേപോലെ സൂത്രങ്ങൾ ഉണ്ടാവുമല്ലേ? ഗ്രഹണി എന്ന ഗ്രഹണി രോഗാഹ, ഗ്രഹണി അംഗഹ, അങ്ങനെ പലതും. അതിപ്പോ ഒരു ശബ്ദത്തിന് നാനാർത്ഥം ഉണ്ടല്ലോ, ഒരുപാട് ശബ്ദങ്ങൾക്കുണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ ഹരി എന്ന് പറയുന്ന ശബ്ദത്തിന് എന്തെല്ലാം അർത്ഥം കൊടുക്കുന്നു, നാനാർത്ഥങ്ങളുണ്ട്. അത് പ്രയോഗം അനുസരിച്ച് അതിനെല്ലാത്തിനും വ്യാകരണം വേണമെന്നില്ല. ഇവിടെ രോഗം എടുക്കാം, ആ രോഗിയെ എടുക്കാൻ പറ്റില്ലേ? പ്രഥമായ കവചനത്തിൽ അർശഹ എന്ന് പറഞ്ഞാൽ രോഗിയെ എടുക്കാൻ, രോഗം എടുക്കാം അർശഹ എന്ന് പറഞ്ഞാൽ. മതിപ്പ് വന്നു കഴിഞ്ഞാൽ അർശസഹ എന്ന് വെച്ചാൽ രോഗമുള്ളവൻ, അല്ലെങ്കിൽ അർശ എന്ന് വെച്ചാൽ രോഗം. അർശഹ രോഗം, അർശസഹ എന്ന് പറഞ്ഞാൽ രോഗമുള്ളവൻ. അങ്ങനെയാണ് പിന്നെ അവിടെ വ്യാഖ്യാനം വരുന്നത്. അർശഹ എന്നൊരു ശബ്ദം കണ്ടു കഴിഞ്ഞാൽ പറയും എന്താണ് മത്തൂർത്ത ലക്ഷണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവിടെ അർശ എന്ന് വെച്ചാൽ രോഗം എന്നല്ല, രോഗമുള്ളവനെന്നാണ്. അങ്ങനെ പറയും. അഹം ശുഭമോർ യുസ്, അഹം യുഹു അഹങ്കാരവാൻ, ശുഭം യുഹു ശുഭാന്വിത, ശുഭം യുസ്തു ശുഭാന്വിത. അഹം ശബ്ദത്തിൽ നിന്നും ശുഭം ശബ്ദത്തിൽ നിന്നും യുസ് വരും. യുസ് വിധിക്കുന്നതിന് വലിയ പ്രയോജനമുണ്ട്. എന്തുകൊണ്ട്? എന്താ പ്രയോജനം? സിദ്ധിച്ച പ്രകാരം പദസഞ്ജ വരും, അല്ലെങ്കിൽ യകാരം പരത്തി വന്നു കഴിഞ്ഞാൽ എന്തുവരും? ബസഞ്ഞ വരും. അപ്പൊ അഹം എന്ന് പറയുന്ന അഭ്യയമാണ്. അഭ്യയത്തിന്റെ പരത്തിൽ എന്ത് വരുന്നു? യുസ് വരുന്നു. സിത്തായി പദമായി, പദമായ പൂർവ്വത്തിൽ എന്ത് വരും? മോനുസ്വാര. അടുത്ത് മോനുസ്വാര വരും. പിന്നെ വാപദാന്തസ്യ പ്രകാരം മകാരത്തിന്റെ സ്ഥാനത്ത് എന്തുവരും? ആദ്യം അനുസ്വാരം വരും. അഹമിലെ മകാരത്തിന് എന്ത് വരുന്നു? യകാരം വരുന്നു, അനുനാസികമായ. എന്തുകൊണ്ട്? അനുനാസിക അനനുനാസിക ഭേദം. യാക്കും വാക്കും ലാഹയ്ക്കും അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്താണ് അത്? അനുനാസികവുമാണ് അനനുനാസികവുമാണ്. ഇപ്പം മകാരത്തിന് പരസവർണം വരുമ്പോൾ പരം യകാരം, അതിൻ്റെ സവർണം ഏതാണ്? അനുനാസികമായ. അത് പൂർവ്വത്തി വരും മകാരത്തിന്. ഇപ്പോൾ എന്തൊരു ആഹ യുസ് മൂന്ന് അനുനാസികം വരും. ഇപ്പം വെറും യായുമല്ല, അഹം യുസ് എന്ന് വരും. മൂ എന്നാ ഇല്ല, മനസ്സിലായോ? ആദ്യം മോൻ സ്വാല വന്ന അഹം യുസ്, പക്ഷേ അവിടെ വാപദാന്തസ്യ വരുമ്പം മീന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? ഈ ഉച്ചരിക്കാൻ പ്രയാസമാണ്, ഈ അകാരത്തെ മൂക്കിൽ കൂടെ ഉച്ചരിക്കണം. അപ്പൊ അഹം യുസ് എന്ന് എളുപ്പത്തിൽ പെട്ടെന്നങ്ങ് പറയുക, അഹം യുസ്. അത് മീ അല്ല, എന്നാ യകാരമാണ്, എന്നാ അനുനാസികമാണ്. അതിന് കാരണം അത് പറഞ്ഞിട്ടുണ്ട്, ഹരിം മന്ദേ എന്നുള്ളത് അവിടെ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഹരിം മന്ദേ എന്ന് പറയുന്നിടത്ത് എന്ത് വരും? മകാരം തന്നെ പൂർത്തി വരും, അനുനാസികമായ. എന്തുവാ പദാന്തസ്യ സിദ്ധാന്തവതി അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ രണ്ടു വാ വരും, ഒരു അനുനാസിക വായും പിന്നെ സാധാരണ സാധാരണ വായും വരും. അതുകൊണ്ട് എന്താ പ്രയോജനം? അതൊക്കെ വേദത്തിലൊക്കെ വരും. പിന്നെ ഹരിം വന്ദേ അങ്ങനെയും ഇതിന്റെയൊക്കെ ഉച്ചാരണ വ്യത്യാസം ഒന്നും അങ്ങനെ എടുത്തു കാണിക്കാൻ പറ്റത്തില്ല. ഭാഷകാരൻ പറഞ്ഞാൽ എന്താണ് വ്യഞ്ജനപരം വന്നു കഴിഞ്ഞാൽ ഉച്ചരിക്കാൻ പ്രയാസമാണ്. സമ്മില് പദസഞ്ജ ഉണ്ട. പദസഞ്ജ ഉണ്ടെങ്കിൽ എന്തുവരും? മോനുസ്വാര പദാന്തസ്വാര എങ്ങനെ ഉച്ചരിക്കും? എങ്ങനെയാലും സംയോഗ എന്ന് ഉച്ചരിക്കാൻ പറ്റും. സംയോഗ എന്ന് ഉച്ചരിക്കാൻ പറ്റും. പൂർവത്തിന് യകാരം വന്നാലും അത് അനുനാസ്യമാണ്. അനുനാസ്യമാകുമ്പോഴത്തേക്ക് അത് ഉച്ചരിക്കുന്ന അനുസാരം പോലെ തന്നെ അതുകൊണ്ടല്ലേ ഈ വേദത്തിലൊക്കെ ഇങ്ങ് വെറുതെ കയറി വരുന്നത്. ഇശാവാസ്യം ഇതും സർവം എന്നൊക്കെ ഒരു ഇങ്ങ് വന്നത്, അത് പിന്നെ അവർ ഗും ഉച്ചരിക്കും. ഇതം ഗും അതൊക്കെ ഇങ്ങനെ വന്നത് അത് ഉച്ചാരണം. ഇതിന്റെ ഒന്നും അങ്ങനെ ഉച്ചാരണത്തില് എങ്ങനെയാണോ ലോകത്ത് പ്രചരിക്കുന്നത് അതേ പറയാൻ പറ്റും. അതൊക്കെ പൊങ്ങച്ചും കാണിക്കാൻ വേണ്ടിട്ട് അതിനൊന്നും കണക്കിലെടുക്ക. എന്തോന്ന് വിധി പ്രവതാന്തസിക്കുന്ന ഒരു കാര്യമില്ല. കാരണം കൂടുതലും ആൾക്കാരെന്താണ് അനുകരണത്തിലൂടെ ഗോഷ്ടി കാണിക്കുന്നു. അതിനൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ ഉച്ചരിക്കുന്നതന്നെ കേരളത്തിൽ ഒരു തരത്തിൽ ഉച്ചരിച്ച് ആന്ധ്രയിൽ വേറെടുത്ത് ഉച്ചരിക്കും, വേറെ തരത്തിലാണ് വടക്കേന്ത്യ ഉച്ചരിക്കുന്നത്. ഉച്ചാരണം തന്നെ പല രീതിയിലാണ്. വേദം ഉച്ചരിക്കുന്നത് ഒരു രീതിയിലല്ല, വടക്കേന്ത്യ ഉച്ചരിക്കുന്നത് വേറെ രീതിയിലാണ്, ആന്ധ്രക്കാർ ഉച്ചരിക്കുന്ന വേറെ രീതി, മലയാളി ഉച്ചരിക്കുന്ന വേറെ രീതി. പ്രാദേശികമായി ഓരോ ഉച്ചാരണ രീതികൾ അത്രയേ ഉള്ളൂ. പിന്നെ ഈ വേദം ശരിക്കും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ വേദം പഠിച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഗോഷ്ടികളൊക്കെ കാണിക്കും. നമ്മളൊക്കെ എവിടെയെങ്കിലും പോയിരുന്ന് ഉച്ചരിക്കുകയാണെങ്കിൽ ചില അഭ്യാസങ്ങളെ കാണിച്ചു കൊടുക്കും. മറ്റുള്ളവരും ധരിച്ചോട്ടെ, ഞാനും പഠിച്ചിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ഓരോ പരമ്പര അനുസരിച്ച് ഉച്ചരിക്കുന്നവർ അത് ആ പരമ്പര അനുസരിച്ച് ഉച്ചരിക്കുന്നു. വ്യാകരണം പഠിച്ചിട്ടൊന്നുമല്ല ഉച്ചരിക്കുന്നു, അത്രയാണ്. ഓരോ പരമ്പരകളുണ്ട് അങ്ങനെ ഉച്ചരിക്കുന്നു, അതങ്ങനെ ഉച്ചരിക്കുന്നു. സിത്തിച്ച സിത്ത് പരത്തിലിരുന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിന് എന്ത് വരുന്നു? അല്ലെങ്കിൽ യകാരാദിയാണ്, അതുകൊണ്ട് എന്ത് വരണം? പസഞ്ഞാണ്. പക്ഷെ യുസ്സില് സകാരം ഇത്തായതുകൊണ്ട് സിത്തിച്ച. അത് പഠിച്ചിട്ടില്ല എങ്ങനെയൊരു സൂത്രം? പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. പൂർവത്തിന് പദസഞ്ജ വരും, അതുകൊണ്ട് പൂർവത്തിന് എന്ത് വരാം? മോനുസ്വാരയും വാപദാന്തസ്യയും വരാം. അതിനാണ് സിത്ത് വച്ച്. ഇനി മതിപ്പ് വരികയാണെങ്കിലോ അഹങ്കാര അല്ല അഹം അഹംബാൻ മതിപ്പ് വരികയാണെങ്കിൽ മതിപ്പ് വരാൻ അന്യദരസ്യ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. മതിപ്പ് എല്ലായിടത്തും വരാം. എന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു അഹങ്കാരവാൻ. ഇവിടെ അഹം എന്ന് പറഞ്ഞിരിക്കുന്ന അഹങ്കാരം എന്നുള്ള അർത്ഥത്തിലാണ്. അവ്യയത്തിന് അതാണ് അർത്ഥം. അതുള്ളവൻ അഹങ്കാരവാൻ. ശുഭം ഇഹു ശുഭത്തോട് കൂടിയവൻ എന്നർത്ഥം. അവിടെ ഇത് തന്നെ ശുഭമിൽ നിന്ന് യുസ് വന്നു, സ്ഥിതി പദസഞ്ജ വന്നു, മകാരത്തിന് മോനുസ്വര വാപദാന്തസ്യ എന്നപ്പോ എന്ത് ചെയ്തു? അതിവിടെ ഉപയോഗിച്ചിട്ടില്ല. കാരണം അങ്ങനെ നിയമം കാണിക്കാൻ വേണ്ടി പറയുന്ന തന്നെ. സാറിന് എന്താണ് മോനുസ്വാരം വന്നിട്ട് അനുസ്വാരം? അതാ മറ്റത് നിയമം നിയമം കാണിക്കുമ്പോൾ ഉച്ചരിക്കാൻ പ്രയാസമാണ്. രണ്ട് യകാരം ചേർത്ത് പിന്നെ അവിടെ അനുസ്വാരവും വരണം. അനുസാസികം മലയാളത്തിൽ ഉപയോഗിക്കും. വയ്യ സാറിന് ഉപയോഗിക്കാറുണ്ട് രണ്ട് യകാരം അല്ലേ? അത് സ്വാഭാവികമായിട്ടുള്ള ഉച്ചാരണമാണ്. വയ്യ എന്ന് പറയുന്നു അയ്യോ എന്നൊക്കെ രണ്ട് യകാരം സ്വാഭാവികമായി വരുന്ന ഉച്ചാരണം. ഇവിടെയൊക്കെ അങ്ങനെ ഉച്ചരിക്കുമ്പം തിരിച്ചറിയാൻ പ്രയാസം. ഹംയോ എന്നുള്ളത് മുഖത്തിൻ്റെ ഷെയ്പ്പൊക്കെ മാറിപ്പോയി. ശരിക്കും കൊണ്ട് ഉച്ചരിക്കാൻ പോയാ പ്രയാസമുള്ള കാര്യമാണ്. ശുഭാനിതീ തീർത്ഥ.